സംയുക്ത ആനന്ദാമീശ്വരി ബ്രഹ്മസൂത്ര സങ്കരഭാഷ്യം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാം സൂത്രം ഈക്ഷത്യധികരണം. ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ഓരോ സൂത്രം ഓരോ അധികരണം. അതാതു ബ്രഹ്മജിജ്ഞാസ ജിജ്ഞാസാധികരണം. അവിടെ ബ്രഹ്മജിജ്ഞാസയെ കുറിച്ച് ചർച്ച ചെയ്തു. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ അറിയണമോ, അറിയാൻ ഉള്ള താല്പര്യം ആഗ്രഹമുണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഇതറിയേണ്ട ആവശ്യമുണ്ടോ? ലോകത്തറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെ എന്തിനറിയണം? അങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ജിജ്ഞാസ ഉണ്ടാകാം, ഉണ്ടാകേണ്ടതാണ്. അത് ജിജ്ഞാസാധികരണത്തിൽ അത് ചർച്ച ചെയ്തു. അടുത്ത് ജന്മാദ്യസ്യത ജന്മാദ്യധികരണം. ഇവിടെ ആദ്യത്തെ അധികരണത്തിൽ പറഞ്ഞു, ഇവിടെ ഒരു സൂത്രം തന്നെ ഒരു അധികരണം. അറിയേണ്ടത് ബ്രഹ്മം തന്നെയാണ്, പരമാർത്ഥ തത്വം, അതാണ് അറിയേണ്ടത്. എന്തുകൊണ്ട്? അതാണ് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. രണ്ടാമത്തെ അധികരണത്തിൽ അത് പറഞ്ഞു. ശാസ്ത്ര യോനിത്വ, അതെങ്ങനെ തീരുമാനിച്ചു? ശാസ്ത്രം, ശ്രുതി ആണ് ശാസ്ത്രം, അതിന് പ്രമാണമാണ്. അതെങ്ങനെ ശ്രുതി പ്രമാണമാകുന്നു? പറഞ്ഞാൽ ശ്രുതിയിൽ പല കാര്യങ്ങളും പറയും. പറയുന്നു തത്വ സമന്വയ, സമന്വയാധികരണം. ശാസ്ത്ര യൂണിറ്റി അധികരണം കഴിഞ്ഞ് സമന്വയാധികരണം. എല്ലാ ശ്രുതിവാക്യങ്ങളും ഈ തത്വത്തെ ആണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പറയുന്നു തത്വത്തിലേക്ക് സമന്വയിക്കുന്നു എന്ന് പറയുന്നു. അവിടെ വിശദമായിട്ട് എന്താണ് ആ തത്വം എന്നുള്ളതും വെളിപ്പെടുത്തി. ബ്രഹ്മതത്വം എന്താണ്, ആ തത്വത്തിന്റെ ജ്ഞാനം എങ്ങനെയാണ്, ആ തത്വജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതെല്ലാം സമന്വയാധികരണത്തിൽ അതും വെളിപ്പെടുത്തി. അപ്പോൾ ബ്രഹ്മവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഈ കഴിഞ്ഞ നാല് സൂത്രത്തിന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമ്മളവിടെയാണ് നിർത്തിയത്. പക്ഷെ തുടർന്ന് വരുന്ന ചർച്ച പ്രധാനമായും ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. മുൻപുള്ള ഭാഗങ്ങളിലും ഉപനിഷത്തിനെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇനി വരുന്ന ഭാഗങ്ങളെ പോലെയല്ല. അവിടെ ആ തത്വത്തെ പ്രതിപാദിക്കുന്നതിന് ആവശ്യമുള്ള ശ്രുതികൾ മാത്രം എടുത്തവിടെ ചർച്ച ചെയ്യുന്നു. ആത്മാവാരെ ദുഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യോ നിധ്യാസിതവ്യ, ജിജ്ഞാസയെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രമാണമായിട്ട് അതിനെ എടുത്തു. യഥോ ഇമാനി ഭൂതാനി, അതിനെ ജന്മാദ്യസ്യത പറഞ്ഞപ്പോൾ അതെടുത്തു. അവിടെ മുഖ്യമായിട്ടും ആ സിദ്ധാന്തത്തെ പ്രതിപാദിക്കുക, അതിനുള്ള ശ്രുതികൾ എടുക്കുക. അപ്പോൾ ഉപനിഷത്തിനെ കുറിച്ച് മുൻപരിചയമില്ലാത്തവരാണ് അത് മനസ്സിലാകും. മനസ്സിലാക്കുന്നതിന് വലിയ പ്രയാസമില്ല. ഉപനിഷത്തുക്കളിൽ പല ഭാഗങ്ങളിലും പല ശാഖകളിലുമുള്ള ഉപനിഷത്തുക്കളിൽ വരുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ അതിൻ്റെ സമന്വയം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്തില്ല. ഈ നാല് സൂത്രങ്ങളുണ്ട്, സിദ്ധാന്തത്തെ പ്രതിപാദിക്കുക അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉപനിഷത്തുകളുമായി പരിചയമില്ലാത്ത ഒരാളിനും അത് വലിയ പ്രയാസം കൂടാതെ തന്നെ തത്വത്തെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഇച്ഛത്തെ അധികരണം മുതൽ അങ്ങനെയല്ല. ഇവിടെ മുതൽ ഉപനിഷത്തുകളെ കുറിച്ച് നല്ല പരിചയമുള്ള ഒരാളിന് മാത്രമേ ഇവിടെ മുതൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സാധാരണഗതിയിൽ ചതുസൂത്രയിൽ അവസാനിപ്പിക്കും. കാരണം അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ കാര്യമായിട്ടുള്ള മനനം തുടർന്നു വരുന്ന ഭാഗത്താണ് ബ്രഹ്മസൂത്രത്തിൽ. കൂടുതൽ പ്രാമാണികമായ ഭാഗങ്ങൾ വരുന്നത് തുടർന്നാണ്. അദ്വൈതത്തെ സംബന്ധിച്ച് പരമപ്രമാണം ഉപനിഷത്തുകൾക്കാണ്, ശ്രുതിക്ക്, വേദത്തിന്. നമ്മൾ ശ്രുതി ഉപനിഷത്തുകളെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് തത്വം എന്നുള്ളത് മനസ്സിലാകും. എന്താണ് തത്വം എന്നുള്ളതിന് ഉപനിഷത്തുകളുടെ മനനം മതി, അതുകൊണ്ട് കാര്യം മനസ്സിലാകും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാലും ഇപ്പൊ തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണോ അത് വിചാരം ചെയ്താൽ മതി. അഹം ബ്രഹ്മാസ്മി അത് വിചാരം ചെയ്താൽ മതി. എന്താണ് ഒരു ഉപനിഷത്ത് വിചാരം ചെയ്താൽ മതി എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ടായില്ല. അങ്ങനെ ഒരാൾ എന്താണെന്ന് ഗ്രഹിച്ചാലും വീണ്ടും മനസ്സിൽ വികൽപ്പങ്ങൾ വരും. ആ വികൽപ്പങ്ങളെ ശ്രുതിയുടെ സഹായത്തോടുകൂടി പരിഹരിക്കുകയാണ് ബ്രഹ്മസൂത്രത്തിന്. തത്വമസി എന്ന് പറയുന്ന ഉപദേശം കൊണ്ട് തന്നെ ഒരാൾക്ക് തത്വബോധമുണ്ടായി, അയാളുടെ മനസ്സിൽ വികൽപ്പങ്ങളൊന്നും പിന്നെ വരുന്നില്ല, അയാൾക്ക് നിശ്ചയാത്മികയായ ബുദ്ധിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ശരി, പിന്നീടൊന്നും ആവശ്യമില്ല. ഇത് ഉപനിഷത്ത് വിചാരം ചെയ്തു കഴിഞ്ഞാൽ സാറിന് ഒരുവന്റെ മനസ്സിൽ വീണ്ടും വികല്പങ്ങൾ വരാം, സംശയങ്ങൾ അവശേഷിക്കാം, വിഭ്രാന്തികൾ വരാം. അതിനെ ഉപനിഷത്തുകളെ ആശ്രയിച്ച് തന്നെ സ്വതന്ത്രമായിട്ടല്ല വിചാരം ചെയ്ത് അതിനെല്ലാം പരിഹരിക്കുന്നു. അതാണ് ബ്രഹ്മസൂത്രത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രുതിയാണ് പരമപ്രമാണമെങ്കിലും ശ്രുതിയേക്കാൾ പ്രാമാണ്യം അദ്വൈത വിചാരത്തിൽ സൂത്രങ്ങൾക്ക് കൊടുക്കുന്നു. അത് ഏതംശത്തിലാണ് അത് പ്രാമാണികമായിരിക്കുന്ന തത്വബോധത്തിന് ശ്രുതി തന്നെയാണ് പ്രമാണം. പക്ഷേ തത്വബോധത്തിൽ വരുന്ന ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് പ്രമാണമായിരിക്കുന്നത് സൂത്രങ്ങളാണ്. അതുകൊണ്ട് സൂത്രത്തിലാണ് ആ കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സൂത്രത്തിൽ നിർണയിച്ചാലേ അത് നിർണയമാകൂ എന്നാണ്. ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ശരി, ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, വേറൊരു ഉപനിഷത്തിൽ വേറെ രീതിയിലും പറയാം, ഒരു ഉപനിഷത്തിൽ ഒന്ന് പറഞ്ഞു വേറൊന്ന് വേറെ രീതിയിൽ പറയാം, പല രീതിയിലും പറയാം. സൂത്രം വരുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന് എല്ലാത്തിനെയും അടിസ്ഥാനമാക്കി വിചാരം ചെയ്ത് നിർണയത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് തത്വനിർണയത്തിന് വിചാരത്തിലൂടെ ഉള്ള തത്വനിർണയത്തിന് പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്നത് സൂത്രത്തെയാണ്. അതുകൊണ്ട് സൂത്രത്തിൽ എന്ത് പറഞ്ഞു എന്ന് നോക്കും. സൂത്രത്തിൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സൂത്രത്തെ ആശ്രയിച്ച് ഭാഷ്യകാരൻ എന്ത് പറഞ്ഞു എന്നാണ് പരിശോധിക്കുന്നത്. അത് ഉപനിഷത്തുകൊണ്ട് മാത്രം സാധ്യമല്ല. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അദ്വൈത തത്വത്തെ സംബന്ധിച്ച് തന്നെ ഒരാൾക്കൊരു സംശയം വന്നു, അല്ലെങ്കിൽ ഒരു വിപരീത ബുദ്ധി വന്നു, അതിൻ്റെ ആത്യന്തികമായ പരിഹാരം സൂത്രത്തിൽ തന്നെ സംഭവിക്കുന്നു. ആ വിഷയത്തിൽ സൂത്രം എന്ന് പറഞ്ഞു എന്ന് നോക്കണം. കാരണം അവിടെ അതിൻ്റെ എല്ലാ വശങ്ങളെയും സമഗ്രമായി പരാമർശിച്ച് ചർച്ച ചെയ്ത് നിർണയത്തിലെത്തിച്ചേരും. ഉപനിഷത്തിൻ വ്യാഖ്യാനത്തിൻ്റെ ശൈലി അങ്ങനെയല്ല. ഒരു പൂർവപക്ഷം വരുന്നു, ഏത് തത്വമാണോ പറയുന്നത് അതിൻ്റെ പൂർവപക്ഷം വരുന്നു, അതിനെ നിരാകരിക്കുന്നു, ആ തത്വത്തെ ഉറപ്പിക്കുന്നു. സൂത്രത്തിൻ്റെ ശൈലി അതല്ല. ഏതേതെല്ലാം ഉപനിഷത് ഭാഗങ്ങളിൽ പരസ്പര വിരുദ്ധമായി തോന്നുന്ന ഭാഗങ്ങളുണ്ടോ അതിനെയെല്ലാം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് തത്വത്തെ ഉറപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലെല്ലാം വികല്പങ്ങളെ നിരാകരിക്കുന്നതിന്, വിഭ്രാന്തികളെ മാറ്റുന്നതിന് എല്ലാം സൂത്രഭാഷ്യത്തെയാണ് അദ്വൈതികൾ കൂടുതൽ പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരാൾ ഉപനിഷത്ത് വിചാരം ചെയ്തു കഴിഞ്ഞാലും ശരി, അയാളുടെ അറിവ് ആധികാരികവും പ്രാമാണികവുമാവണമെങ്കിൽ സൂത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ വിചാരം ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഭാഷകാരെന്ത് ചെയ്തു, ആദ്യം ചതുസൂത്രയില് എന്താണ് ആ തത്വം എന്നുള്ള വെളിപ്പെടുത്തി അവിടെ തന്നെ. അപ്പോൾ തത്വം വെളിപ്പെടുത്തുന്ന ആണ് വെളിപ്പെട്ടാൽ പോരാ, ശ്രോതാവിനും വെളിപ്പെടണം. സ്വാഭാവികമായും അങ്ങനെ ഈ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിൽ ഒരുപാട് വികല്പങ്ങൾ വരും, അതെങ്ങനെ ശരിയാകും? അത് കുറേയൊക്കെ വിശദീകരിച്ച് വ്യക്തമാക്കിയാലും ശരി, വീണ്ടും കടന്നു വരും. അതിനുവേണ്ടി തുടർന്നുള്ള ഭാഗങ്ങളിൽ ശ്രുതികളെ ആധാരമാക്കി വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു, തത്വനിർണയത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് അദ്വൈത വിചാരത്തിന് ബ്രഹ്മസൂത്രവും ആകാമെന്നുള്ളതല്ല നിലപാട്, അദ്വൈതികൾ നിലപാട് ബ്രഹ്മസൂത്രം കൂടിയേ തീരുമെന്നാണ്, അല്ലെങ്കിൽ അത് അപൂർണമാണെന്നാണ്. അത് മാത്രമല്ല, അദ്വൈതത്തിൽ അദ്വൈത വിചാരത്തിലുള്ള പ്രക്രിയാഭേദങ്ങൾ, പലതരത്തിലുള്ള വിചാര രീതികൾ, ഒരു രീതിയല്ല, പലതരത്തിലുള്ള വിചാര രീതികളെല്ലാം വരുന്നത് ബ്രഹ്മസൂത്രത്തിലാണ്. അല്ലാതെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് ഏത് രീതിയിലൂടെ ചിന്തിച്ചാലും ശരി, തത്വത്തിലെത്തിച്ചേരും. ഈ പ്രക്രിയകൾക്ക്, ഈ വിചാര രീതികൾക്ക് പരസ്പരം പൊരുത്തമില്ലെങ്കിലും ദോഷമില്ല. ആ വിചാര രീതികളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഇത് തന്നെ പരസ്പരം വിരുദ്ധമായിട്ടാണെന്ന് പറയുന്നു, ഒന്നിനൊന്ന് പറയുന്നു. ഒരിടത്ത് പറയുന്നു അവിദ്യമായ ഒന്നാണ്, വേറെടുത്ത് പറയുന്നു അവിദ്യമായ വേറെയാണ്. ഇത്തരത്തിലുള്ള ഈ പ്രക്രിയാഭേദങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ പ്രാഥമികമായി വിരോധമുണ്ട് താനും, പക്ഷെ ആത്യന്തികമായി എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഒരേ തത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് അത് ഏത് രീതിയിൽ ചിന്തിച്ചാലും ശരി, എത്തിച്ചേരുന്നത് ഒരു സ്ഥാനത്ത് തന്നെ എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രക്രിയകളുടെ ഭാഷകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിശേഷതകൾ ബ്രഹ്മസൂത്രത്തിനുണ്ട്. അപ്പോൾ ബ്രഹ്മസൂത്ര മനനം കൂടാതെ ബ്രഹ്മവിദ്യ അപൂർണമാണെന്നാണ് ചുരുക്കം പറയുന്നതിന് ചുരുക്കം അതാണ്. പക്ഷെ ഇവിടെ മുതൽ ചതുസൂത്ര അവസാനിച്ച് അഞ്ചാമത്തെ സൂത്രം മുതലുള്ള വിചാരത്തിന് ഒരാൾക്ക് ഉപനിഷത്ത് പരിചയം കൂടിയേ തീരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപനിഷത്ത് വളരെ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വലിയ പ്രയാസം കൂടാതെ തന്നെ ചർച്ച ചെയ്യാം. എന്നിരിക്കലും ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളെ അപേക്ഷിച്ച് അതിന് കുറച്ച് ഗൗരവം കൂടുതലാണ്. കാരണം നാനാ വിഷയങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീർപ്പ് കൽപ്പിക്കുന്നു. കേവലം ഒരു വിഷയത്തിന്റെ പൂർവപക്ഷ സമാധാനങ്ങളല്ല. അതുകൊണ്ട് ഉപനിഷത്ത് വിചാരം പോലെയല്ല ഇത്. ബ്രഹ്മസൂത്രത്തെ കുറിച്ചുള്ള വിചാരം എന്ന് പറയുന്നത് കുറച്ച് ഗൗരവമുള്ളതാണ്. അതിന് ആ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നവർക്ക് മാത്രമേ ഇത് ഗുണം ചെയ്യത്തുള്ളൂ. സാധാരണ ഭാഗവത പ്രഭാഷണവും രാമായണ പ്രഭാഷണവും പോലെ ഇത് കേട്ട് സൂചിച്ചെഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, അതിന് നടക്കത്തില്ല. അപ്പൊ സ്വയം ഒരു ഗൗരവ ബുദ്ധി ഇല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകത്തില്ല. അത് നമുക്ക് മനസ്സിലാകും. അധിക ദിവസമൊന്നും വേണ്ട, ആളെണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം ഞാൻ മാത്രമായി പോയാലും അതിശയിക്കാനില്ല. എന്തായാലും ഉപനിഷത്തുകൾക്ക്, ഉപനിഷത്ത് എല്ലാം ഭാഷകാരന്റെ ഭാഷ സഹിതം നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത് ഒരാശ്വാസം. ഇത് അന്ന് തന്നെ ഇത് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ പോലും ആരും കാണത്തില്ലായിരുന്നു. ഇവിടെ എന്നുള്ളതല്ല, പക്ഷെ ഇന്ന് അത്രയും ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഉപനിഷത്തുകളിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളും ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മസൂത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇത്രയും വിശദമായി പത്ത് ഉപനിഷത്തുകളിൽ ഭാഷ്യകാരൻ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളിവിടെ കൊണ്ടുവരുന്നു. അത് നമുക്ക് ഓരോ ഭാഗത്തും മനസ്സിലാവും. ഇവിടെ ചതുസൂത്രം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സൂത്രത്തിന്റെ ആമുഖമായി വരുന്ന ചർച്ച നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പ്രശ്നോപനിഷത്തിൽ അവസാന ഭാഗത്ത് ചർച്ച ചെയ്തത് സാംഖ്യന്മാരെ കുറിച്ചാണ്. രുക്ഷത്തി അധികരണത്തിലെ പൂർവപക്ഷ സാംഖ്യ സിദ്ധാന്തമാണ്. അപ്പൊ നമ്മളത് ഒന്ന് ചർച്ച ചെയ്തതാണ്, പക്ഷെ ഇവിടെ അത് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ഇവിടെ അത് വരാൻ കാരണം, ഒന്നാമത്തെ സൂത്രം കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും നാലും ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ തമന്വയാത് ഈ മൂന്ന് സൂത്രങ്ങളിലും ജഗത് കാരണത്തെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. നാലാം സൂത്രത്തിൽ പല വിഷയങ്ങളും വന്നു. ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ അതിൽ രണ്ടിലും എന്താണ് ജഗത്തിന് കാരണം, അവിടെ പറഞ്ഞ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ എന്നുള്ളതാണ് സാംഖ്യന്മാര് പറയുന്നത്. സർവജ്ഞയും സർവശക്തിയുമായിരിക്കുന്ന പ്രകൃതി, അതാണ് ജഗത്തിന് കാരണം. അതാണ് സാംഖ്യന്മാർ പറയുന്നത്. ഇത് സംഖ്യ സിദ്ധാന്തമാണ്, വളരെ പ്രാചീനമായിട്ട് മറ്റ് ദർശനങ്ങളെ അപേക്ഷിച്ച്, അതായത് ദർശനങ്ങൾ രൂപപ്പെട്ടതിൽ ഏറ്റവും പ്രാചീനമായി രൂപപ്പെട്ടത് സാംഖ്യദർശനമാണ്. അതിൽ രണ്ട് പിരിവ്, ഒന്ന് പുരുഷൻ, മറ്റൊന്ന് പ്രകൃതി. അത് പ്രകൃതിയുടെ സവിശേഷത സംഘം പറയുന്ന അത് തന്നെയാണ് ഈ സർവജ്ഞയും സർവശക്തിയുമായിരിക്കുന്നത്. അത് തന്നെയാണ് സൃഷ്ടിയുടെ കർത്താവ്, സൃഷ്ടി കർത്തൃത്വം ആ പ്രകൃതിയിൽ തന്നെ വരുന്നു, അല്ലെങ്കിൽ പ്രധാനം. അപ്പൊ സർവജ്ഞനും സർവശക്തനുമായ പ്രധാനം തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ്. മുമ്പ് പറഞ്ഞത് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നത് ഈശ്വരനെന്നാണ്. ഈശ്വരൻ എന്നുള്ളത് പ്രധാനമെന്നാക്കുക. അതിനെന്താ തകരാറ്? വാക്കിലുള്ള വ്യത്യാസം അല്ലേ ഉള്ളൂ, വാക്കിലല്ല വ്യത്യാസം. കാരണം പ്രധാനത്തെ സാംഖ്യന്മാര് ജഡമായിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ ജഡമായിരിക്കുന്ന പ്രധാനം സർവജ്ഞനും സർവശക്തനുമാണെന്ന് പറയുന്നു. ഇതിനാണ് ഭാഷ്യകാരൻ നിരാകരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വരുന്ന പല കാര്യങ്ങളും ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് അങ്ങനെ ഒരു ജഡമായ ഒരു വസ്തുവല്ല, അത് ചേതനനാണ്. സംഖ്യന്മാർക്കുണ്ട് ചേതനന്മാരായ പുരുഷന്മാർ അനന്തമായി, പക്ഷെ അവർക്കൊന്നും ഈ പ്രപഞ്ച സൃഷ്ടിയിൽ കർത്തൃത്വമില്ല. ആ കർത്തൃത്വം വരുന്നത് പ്രധാനത്തിലാണ് എന്നാണ്. അപ്പൊ ചൈതന്യം കൂടാതെ കേവലം ജഡമായ ഒന്നിന് എങ്ങനെ സർവജ്ഞനും സർവശക്തനുമാകാൻ കഴിയും? വരുന്നത് പുരുഷ സാന്നിധ്യത്തിൽ, ചൈതന്യ സാന്നിധ്യത്തിൽ അതൊക്കെ സംഭവിക്കുന്നു. അദ്വൈതി ഇത് ചർച്ച ചെയ്തിട്ടെന്താ ഗുണം? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നത് ഒന്ന്, എന്താണ് പാരമാർത്ഥികമായ തത്വം എന്ന് വെളിപ്പെടുത്തുക, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഇവിടെയും അത് തന്നെ. ആത്മീകത്വം അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആത്മീകത്വത്തെ ബോധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇതൊക്കെയാണ് പ്രപഞ്ച സത്യത്വ ബുദ്ധി പ്രധാനമായി. ഭേദബുദ്ധി ഓ ചൈതന്യത്തിൽ നിന്നാണ് പ്രപഞ്ചം പ്രകടമായിരിക്കുന്നത് എന്ന് സമർത്ഥിക്കുന്നതിലൂടെ ചൈതന്യ വിലക്ഷണമായിരിക്കുന്ന ഈ പ്രപഞ്ചം പ്രധാന കാര്യം എന്ന് സംഖ്യന്മാർ പറയുന്ന ഈ പ്രപഞ്ചം ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കണം. അത് ചൈതന്യമാണ് കാരണമെന്ന് വന്നാലേ പറ്റൂ. എന്തുകൊണ്ട്? ചൈതന്യ സത്താണ് പരമാർത്ഥമാണ്. സത് വിലക്ഷണമായിരിക്കുന്നത്, സത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒന്ന് പരമാർത്ഥമല്ല. അപ്പോ ജഗത്തിന്റെ കർത്താവ് ആരാണ്, ജഗത്ത് സൃഷ്ടിച്ചതാരാണ് എന്നിങ്ങനെ വളരെ ഗൗരവമായി അദ്വൈതി ചർച്ച ചെയ്യുമ്പോൾ അദ്വൈതിയുടെ ആത്യന്തികമായ താല്പര്യം എന്താണ്? ഈ ജഗത്ത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുക. സംഖ്യന്മാർക്കും മറ്റും അങ്ങനെയല്ല, അവർക്ക് ജഗത്ത് പരമാർത്ഥമാണ്. അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് എന്തിനത് ബോധിക്കണം? പരമാർത്ഥ ബോധത്തിന്, തത്വബോധത്തിന്. ആ ബോധം കൂടിയേ തീരൂ. എന്തുകൊണ്ട്? പരമാർത്ഥമായ ഒരു സത്യവും പരമാർത്ഥമായ ഒരു ജഗത്തും അങ്ങനെ രണ്ടെണ്ണം കൂടെ പാടില്ല, അത് സംഭവിക്കത്തില്ല. ഏകവും അദ്വൈതവുമായ തത്വം അതാണ് പരമാർത്ഥമെങ്കിൽ പിന്നെ ജഗത്തിന്റെ സ്ഥിതി എന്താണ്? അതിനുവേണ്ടിയിട്ടാണ് ഭാഷകാരൻ കഴിഞ്ഞ സൂത്രങ്ങളിൽ അധ്യാരോപം, അധ്യാസം, മിഥ്യാത്വം തുടങ്ങി പല രീതിയിൽ ജഗത്തിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തിയത്. ഈ വരുന്ന ഈക്ഷത്തെ അധികരണത്തിൽ അത് തന്നെയാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിച്ചു, ജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വാസ്തവത്തിലൊരു സൃഷ്ടി നടന്നു, ഈശ്വരൻ അങ്ങനെ ഒരു പരമാർത്ഥത്തിലുള്ള ഒരു ജഗത്തിനെ സൃഷ്ടിച്ചു എന്നൊക്കെ ഒരു ധാരണ വരാം. അദ്വൈതികൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ജഗത് സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ അദ്വൈതികളും ഈ പരമാർത്ഥമായ ജഗത്തിന്റെ കാരണം എന്താണെന്നാണ് ചിന്തിക്കുന്നത്. ജഗത്തിനെ പരമാർത്ഥമായി കണ്ടുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ആ ചിന്താഗതിയെ നിരാകരിക്കണം. അതിന് ചേതനനായ ഒരു പരമകാരണനെ സ്വീകരിച്ചാലും മതിയാവും. അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ എന്താണത്? എത്തിച്ചേരുന്ന എന്താണ്? അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്. അപ്പോൾ ഈ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി, അത് പരമാർത്ഥമല്ല. രണ്ട് പരമാർത്ഥം അതിൻ്റെ ആവശ്യമില്ല. പരമാർത്ഥം ഏകവും അദ്വൈതവുമാണ്. അപ്പം അത് തന്നെയാണ് ഈ ചർച്ചയുടെ താല്പര്യം. ശരി, ഇത് സിദ്ധാന്തമായിട്ടങ്ങ് പറഞ്ഞല്ലോ മുമ്പ് തന്നെ. പരമാർത്ഥം ഇന്നതാണ്, പരമാർത്ഥമല്ലാത്തത് ഇന്നതാണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രോതാവ് അത് ഗ്രഹിച്ചും കഴിഞ്ഞു. പക്ഷേ വ്യുത്പന്നനായ ഒരുവൻ, അതായത് ഈ തത്വങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ശീലമായിട്ടുള്ള ഒരുവന്റെ ഉള്ളിൽ ആ തത്വത്തെ വെളിപ്പെടുത്തിയാലും ഇത്തരം വികല്പങ്ങൾ വീണ്ടും കടന്നു വരാം. പ്രധാനം പരമാണു പോലുള്ള വികല്പങ്ങൾ, ആ വികല്പങ്ങളെ ശരിയായ രീതിയിൽ പരിഹരിച്ചേ മതിയാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, അത് കേൾക്കുന്നു, അയാളുടെ മനസ്സിൽ കടന്നു വരുന്ന വികല്പങ്ങൾ വേറെ ആയിരിക്കും. ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ളതായിരിക്കും. അയാൾ പഠിച്ചിരിക്കുന്ന സയൻസും കണക്കും എല്ലാം വെച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെയൊക്കെ വിശദീകരിക്കുമ്പോൾ ഇന്നത്തെ കണക്കിൻ്റെയും സയൻസിൻ്റെയൊക്കെ ഭാഷയിലൂടെ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ശാസ്ത്രത്തിന് യോജിച്ച രീതിയിൽ ഇതൊക്കെ വിശദീകരിക്കുന്നു എന്നുവെച്ചാൽ ഇന്നത്തെ ശാസ്ത്രത്തിന്. ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ്? അന്നത്തെ ശാസ്ത്രങ്ങൾക്ക് യോജിച്ച രീതിയിൽ വിശദീകരിക്കുന്നു. അന്നത്തെ ശാസ്ത്രങ്ങൾ എന്താണ്? സാഖ്യവും വൈശേഷ്യവും ന്യായവും മീമാംസയും മറ്റുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ വിശദീകരിക്കുന്നു. അത് പറയാൻ കാരണം ഇന്നീ ശാസ്ത്രങ്ങളൊന്നുമില്ല, പലരും ചിന്തിക്കും സാഖ്യമില്ല മീമാംസയില്ല എന്നുവെച്ചാൽ ഇന്ന് ഇതൊന്നും അങ്ങനെ പ്രചാരത്തിലിരിക്കുന്ന ഒന്നല്ല. അപ്പോൾ അദ്വൈതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിനാ ഈ പഴയ ശാസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കും. തത്വം അങ്ങോട്ട് ബോധിച്ചാൽ പോരെ. പഴയ ശാസ്ത്രമായാലും പുതിയ ശാസ്ത്രമായാലും വികല്പങ്ങൾ സമാനമാണ്. പഴയത് പുതിയത് എന്നുള്ള വ്യത്യാസമല്ല. ബ്രഹ്മം സത്യമാണ് എന്ന് പറയുമ്പോൾ ജഗത്ത് എന്തുകൊണ്ട് സത്യമായിക്കൂടാ? ഇത് തന്നെയാണ് പണ്ടും ചോദിച്ചത്, ഇന്നും ചോദിക്കുന്നത് അത് തന്നെ. ജഗത്തിന് കാരണം എന്താണ്? അത് തന്നെയാണ് പഴയ കാലത്തും ഇന്നും ചോദിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഈ ശാസ്ത്രങ്ങളെയെല്ലാം ഈ വിചാരങ്ങളെയെല്ലാം പൂർവപക്ഷമാക്കിക്കൊണ്ട് ചർച്ച ചെയ്ത് നിർണയത്തിലെത്തി. അതേ പൂർവപക്ഷങ്ങൾ തന്നെ ഇന്ന് മറ്റൊരു ഭാഷയിൽ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രത്തെ പൂർവപക്ഷങ്ങളാക്കി വേണമെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാം, നിർണയത്തിലെത്താം. പക്ഷെ ഭാഷ്യകാരം ചെയ്തിരിക്കുന്നത് അന്നത്തെ പുരാതനമായ ശാസ്ത്രത്തെ, ശാസ്ത്രങ്ങളെ പൂർവപക്ഷമാക്കി ചിന്തിക്കുകയാണ്. അതിൽ ഏറ്റവും പുരാതനമാണ് സാഖ്യം. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം സാഖ്യസിദ്ധാന്തത്തെ തന്നെ എടുത്തത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വരുന്നുള്ളൂ. ന്യായ വൈശേഷികങ്ങളായാലും മീമാംസാ ദർശനമായാലും ബൗദ്ധ ദർശനമായാലും ജൈമിനിയുടെ ജൈനന്മാരുടെ ദർശനങ്ങളായാലും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ചാർവാകൻ്റേതായാലും എല്ലാം ഈ സാഖ്യനെ പിന്തുടർന്നുകൊണ്ടതാണ്. അതുമാത്രമല്ല, ഈ സാഖ്യന് സാഖ്യദർശനത്തിൻ്റെ സ്വാധീനം സർവത്തിലുമുണ്ട്, സർവശാസ്ത്രങ്ങളിലുമുണ്ട്. പിന്നീട് വന്ന തർക്ക വൈശേഷികങ്ങളായാലും ശരി, മറ്റ് ആയുർവേദം പോലുള്ള ശാസ്ത്രങ്ങളായാലും ശരി, എല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ സ്വാധീനമുണ്ട്. എന്തിന് തന്ത്രമന്ത്രങ്ങൾ എല്ലാത്തിനുമുണ്ട്. പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ മായാശക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മായയാണ് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. ശക്തി യുക്തമായി ഇപ്പോഴാണ് ശിവന് ശേഷി ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്ന ഈ ആശയങ്ങളെല്ലാം വന്നത് ഈ സാഖ്യസിദ്ധാന്തത്തിൽ നിന്നാണ്. എന്തുകൊണ്ട്? സംഖ്യന്മാരാണ് പറയുന്നത് ആ പ്രധാനം അതാണ് കർത്താവും ഭോക്താവായും ഇരിക്കുന്നത് പുരുഷന്റെ സാന്നിധ്യത്തിൽ. ഇവിടെ എല്ലാം ചെയ്യിക്കുന്നത് ആ പ്രകൃതിയാണ്. അതാണ് പിൽക്കാലത്ത് തന്ത്രത്തിലും മന്ത്രത്തിലും ഒക്കെ വന്നിട്ട് അതൊക്കെ അതിൻ്റെ സ്വന്തമാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മൾ പറയും എന്താണ് അത് തന്ത്രത്തിലുള്ളതാണ് അല്ലെങ്കിൽ മന്ത്രത്തിലുള്ളതാണെന്ന് പറയും. അതല്ല, അത് സാഖ്യന്റെ സിദ്ധാന്തമാണ്. സംഖ്യനാണ് പറഞ്ഞ എന്താണ്? പുരുഷൻ നിർഗുണനാണ്, പുരുഷന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രകൃതി ഒന്ന് വേണം എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗം, അത് സംഖ്യം മനസ്സിലിരിക്കുന്നുണ്ട്. ആ സംയോഗം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അവർ പറഞ്ഞതാണ് പിന്നീട് മറ്റ് ശാസ്ത്രങ്ങളുടേതായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. സംഖ്യന്മാർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ അദ്വൈതമായിട്ടും തെറ്റിദ്ധരിക്കുന്നുണ്ട്. സംഖ്യനാണ് പറഞ്ഞത് എന്താണ്? പുരുഷൻ നിർഗുണനാണ്. നമ്മൾ പറയുന്നത് അദ്വൈതിയുടെയാണെന്നാണ്, സംഖ്യന്റെയാണ്. സംഖ്യനിൽ നിന്ന് കടം കൊണ്ടതാണ് അദ്വൈതി. തത്വജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നു. നമ്മൾ പറയുന്ന അദ്വൈത സിദ്ധാന്തമുണ്ടല്ല, സംഖ്യന്റേതാണ് ഏകവിംശതി എന്ന് പറയുന്ന ബാക്കി വരുന്ന ദർശനങ്ങളിലും എല്ലാം നൈയായികന്മാരും വൈശേഷികന്മാരും എല്ലാം ആ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നെല്ലാം പറയുന്നത് സംഖ്യനിൽ നിന്നടുത്താണ്. അതുകൊണ്ട് ഏറ്റവും പ്രാചീനമായ ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ആദ്യം അതിനെ ചർച്ച ചെയ്യുക. ഇതിലതിൻ്റെ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ. ഇതെല്ലാം തന്നെ ആമുഖമായി ഭാഷ്യകാരനും പറയുന്നുണ്ട്. കാരണം ഈ ചതുസൂത്രിയിലെ ആ നേരിട്ടുള്ള തത്വപ്രതിപാദനം വിട്ടിട്ട് വികൽപ്പങ്ങളെ പരിഹരിച്ചുകൊണ്ടുവരുന്ന തത്വപ്രതിപാദനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഭാഷ്യകാരൻ ആമുഖമായി ഇവിടെ പറയുന്നു. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് ചുരുക്കി പറയുന്നു. ഏവം താവത് വേദാന്ത വാക്യാനാം ബ്രഹ്മാത്മാവതി പ്രയോജനാനാം ബ്രഹ്മാത്മനി താത്പര്യേണ സമന്വിതാനാം അന്തരേണാഭികാരകാന പ്രവേശം ബ്രഹ്മണി പര്യവസാനം മുക്തം. ഇതുവരെ പ്രത്യേകിച്ചും അവസാന സമന്വയ അധികരണത്തിൽ വിശേഷമായി ചർച്ച ചെയ്ത ഒരു കാര്യമാണ് എന്താണ് വേദാന്ത വാക്യങ്ങൾ, ഉപനിഷത് വാക്യങ്ങൾ. അതിന് അന്തരേണാവികാര്യാന പ്രവേശം, കർമ്മങ്ങളോട് അത് ബന്ധപ്പെടാതെ തന്നെ ആ ഉപനിഷത് വാക്യങ്ങൾ കർമ്മത്തോട് അന്വയിക്കാതെ തന്നെ ഉപനിഷത് വാക്യങ്ങൾ കർമ്മങ്ങളെ പ്രതിപാദിക്കാതെ തന്നെ ഉപനിഷത് വാക്യങ്ങൾ കർമ്മങ്ങളെ വെളിപ്പെടുത്താതെ തന്നെ നേരിട്ട് എന്നർത്ഥം. അന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു, കാരണം പൂർവ്വ കണ്ടത്തിലെ വാക്യങ്ങളെല്ലാം കർമ്മങ്ങളെ വെളിപ്പെടുത്തുകയാണ്, അഗ്നിഹോത്രാദി കർമ്മങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെയല്ല, വിനാവിക്കാര്യാന പ്രവേശം, കർമ്മങ്ങളെ വെളിപ്പെടുത്താതെ തന്നെ ബ്രഹ്മണി പര്യവസാനം ഉക്തം, എല്ലാം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നതാണ്. കർമ്മത്തെയല്ല വെളിപ്പെടുത്തുന്നത്, ബ്രഹ്മത്തെയാണ്. ഉപനിഷത്തുകളിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് പരമാർത്ഥ തത്വത്തെയാണ്. അത് എങ്ങനെയുള്ള വേദാന്ത വാക്യങ്ങൾ? ബ്രഹ്മാത്മാവഗതി പ്രയോജനാനാം. ബ്രഹ്മാത്മാവഗതി, ബ്രഹ്മാത്മജ്ഞാനം, ബ്രഹ്മം തന്നെ താനെന്നുള്ള ജ്ഞാനം, അതാണ് ബ്രഹ്മാത്മാവഗതി. താൻ ബ്രഹ്മമാണെന്നുള്ള ആ ജ്ഞാനം, അതാണ് ഈ വാക്യങ്ങളുടെ പ്രയോജനം. അത് ബ്രഹ്മാത്മനി താത്പര്യേണ സമന്വിതാന, താൻ തന്നെയാണ് ബ്രഹ്മം എന്ന്, അതാണ് അവയുടെ സമന്വയം, അതാണ് അതിൻ്റെ താല്പര്യം. തത്വസമന്വയ പറഞ്ഞല്ലോ, എല്ലാ വാക്യങ്ങളും തത്വത്തിൽ സമന്വയിക്കുന്നു എന്നുവെച്ചാൽ എല്ലാ വാക്യങ്ങളുടെയും പരമമായ താല്പര്യം തത്വമാണ്. അതാണ് താത്പര്യേണ സമന്വയം എന്ന് പറയുന്നു, താത്പര്യം കൊണ്ട് സമന്വയിക്കുകയാണ്. വേദാന്ത വാക്യങ്ങളെല്ലാം, വേദാന്ത വാക്യങ്ങളുടെ എല്ലാം താല്പര്യം പരമാർത്ഥ തത്വമാണ് എന്ന് വെച്ചാൽ ആ വേദാന്ത വാക്യങ്ങളെല്ലാം ആ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്നു. ഇവിടെ വേദാന്ത വാക്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇനി വേദാന്ത വാക്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് വിചാരം. എന്തുകൊണ്ട്? ഈ വേദാന്ത വാക്യങ്ങൾ കേൾക്കുന്ന ഒരാളിന് ഇത് പരസ്പര വിരോധമുണ്ടെന്ന് തോന്നും, സ്ഥൂലമായ. പക്ഷെ അത് ഇവിടെ പറയുന്ന എന്താണ്, താത്പര്യമാണ്. താത്പര്യത്തിലല്ല, ബാഹ്യമായി സ്ഥൂലമായി തോന്നും, ഇതൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നും. പക്ഷെ താത്പര്യത്തിലല്ല, എന്തിനാ ഈ വേദാന്ത വാക്യങ്ങളെ സ്വീകരിക്കുന്നു. തത്വം അങ്ങ് പറഞ്ഞാൽ പോരെ, ഇന്നതാണ് തത്വമെന്ന്. അപ്പോൾ താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തത്വമാണോന്ന് ഉറപ്പില്ല. മറിച്ചത് തത്വമാകണമെങ്കിൽ എന്ത് വേണം? അത് പ്രാമാണികമാകണം. ഇവിടെ പരമപ്രമാണമായിരിക്കുന്ന ഉപനിഷത് വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു തത്വത്തെ. ആ തത്വങ്ങളുടെ വെളിപാടിന് പ്രമാണമായിരിക്കുന്നത് വാക്യങ്ങളാണ്. ആ വാക്യങ്ങളുടെ ശ്രവണ മനനങ്ങളുടെയാണ് തത്വം ഒരാൾക്ക് ബോധിക്കാൻ കഴിയുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ട് ഇതെല്ലാം താത്പര്യപൂർവം പ്രതിപാദിക്കുന്നത് ഏകവും അദ്വൈതവുമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെയാണ്, അല്ലാതെ ജഡമായ പ്രകൃതിയൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ബ്രഹ്മജ സർവജ്ഞം സർവശക്തി ജഗതുത്പത്തി സ്ഥിതി നാശകാരണം ഇത്യുക്തം. അതുകൂടാതെ മുമ്പ് പറഞ്ഞു ജന്മാദ്യസ്യതഃ ശാസ്ത്രയോനിത്വ, അതവിടെ പറഞ്ഞു. എന്താണ് ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്ക് കാരണമായിരിക്കുന്നത്? ആരാണ്? ബ്രഹ്മജ സർവജ്ഞം സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ. സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനാണ്, അതാണ് ഈശ്വര കാരണവാദം എന്ന് പറയുന്നത്. സംഖ്യന്മാരെന്ന് പറഞ്ഞ് അതംഗീകരിക്കുന്നില്ല, ഈശ്വര കാരണത്തെ അവർ പറയുന്നില്ല. പ്രധാന കാരണത്തെ പറയുന്നവരങ്ങനെ ഈശ്വര കാരണത്തെ പറയുന്നു. അപ്പോൾ സർവജ്ഞനും സർവശക്തിമാനുമായ ഈശ്വരനാണ് ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. എന്തുകൊണ്ട് ഭാഷകാരൊന്നും പോലും മനസ്സാപ്യ അചിന്തി രചനാരൂപസ്യ, മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കാൻ പോലും തനിക്ക് കഴിയാത്ത, ജീവന്മാർക്ക് കഴിയാത്ത ഈ ജഗത്തിന്റെ സൃഷ്ടി തന്നിലെങ്ങനെ സംഭവിക്കും? തനിക്കെങ്ങനെ അത് സാധിക്കും? താൻ അല്പജ്ഞനല്ലേ? അതുകൊണ്ട് സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ ശിഷ്യസ്ഥിതി സംഹാര കാരണനായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്വൈതത്തിൽ ഒരിക്കലും വിട്ടുപോകാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ടെന്താണ്? ജഗത്തിന്റെ കാരണം ഈശ്വരൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ കാരണമായിരിക്കുന്ന ഈശ്വരൻ പരമാർത്ഥമായിരിക്കുന്ന, അതുപോലെ ജഗത്ത് പരമാർത്ഥമല്ല എന്നുള്ളത് വിടാൻ പാടില്ല. അത് ഓർത്തി വെച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കാൻ, അല്ലെങ്കിൽ പോയി അദ്വൈത നിർണയത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിലുള്ള ഒരു ജഗത്ത് അതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളല്ല. ഇനി ജഗത്തിനെ പരമാർത്ഥമായി സ്വീകരിക്കാം, ദോഷമില്ല. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, ഇത് ഉഭയരൂപമാണ്. ഈ ജഗത്തെന്ന് പറയുന്നത് ഈ ആരോപിതമായി കാണുന്ന രൂപത്തിലുമാണ്, അതേസമയം ഇതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യ രൂപത്തിലുമാണ്. അത് സച്ചിദാനന്ദ രൂപത്തിലുമാണ് ഈ കാണുന്ന നാമരൂപാത്മകമാണ്. ഇവിടെ തത്വശ്രവണത്തിലൂടെയാണ് ഒരാൾക്ക് ബോധ്യം വരുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന്. അത് ബോധിക്കുന്നതിന് മുമ്പ് ഒരുവനെ സംബന്ധിച്ച് എന്താണിത്? നാമരൂപാത്മകമായതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അവിടെ തത്വത്തെ ബോധിക്കുമ്പോൾ ഒരാൾക്ക് പറയാം എന്താണിത്? പരമാർത്ഥം തന്നെ എന്ന് പറയും. നാമരൂപാത്മമായിരിക്കുന്ന ഇത് പരമാർത്ഥമല്ല എന്നും പറയാം. ഇതെല്ലാം തത്വബോധത്തിലാണ്. ഒന്ന് ഗ്രഹിക്കുമ്പോൾ മറ്റൊന്ന് വിട്ടുകളയരുത്. ജഗത്ത് പരമാർത്ഥമല്ല എന്ന് ധരിക്കുമ്പോൾ ജഗത്ത് പരമാർത്ഥമാണെന്നുള്ള തത്വത്തെ വിസ്മരിക്കരുത്. ജഗത്ത് പരമാർത്ഥമാണ് എന്ന് നമ്മൾ ബോധിപ്പിക്കുമ്പോൾ ജഗത്ത് മിഥ്യയാണെന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് ഉഭയാത്മകമാണ്. ഒന്ന് ആ സ്ഫുരണാത്മകമായിരിക്കുന്ന പരമാർത്ഥ തത്വം, മറ്റൊന്ന് നാമരൂപാത്മകമായിരിക്കുന്ന അധ്യാരോപിത തത്വം. എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ളതുകൊണ്ട് ഇത് രണ്ടും പറയാം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ്, കാരണം അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഇത് ചിന്തിക്കുന്നതെങ്കിൽ വീണ്ടും പോകും. സത്യജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നതെന്ന് വരും. അതെല്ലാം ആണ് ഭൗതികവുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഭൗതികമായ ശാസ്ത്രങ്ങളിലെല്ലാം എന്താണ്, സത്യമായ ജഗത്തിന്റെ കാരണത്തെയാണ് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ജഗത്തിന്റെ കാരണം? കാരണം ഇവിടെ ജഗത്തിനെ സത്യമായി കാണുന്നു, പരമാർത്ഥമായി കാണുന്നു. അപ്പോൾ പരമാർത്ഥമായി കാണുന്ന ജഗത്തിന്റെ ഒരു കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് പരമാർത്ഥമായ ജഗത്തല്ല. ജഗത്തിന് പാരമാർത്ഥ്യം ഇല്ല. പാരമാർത്ഥ്യമല്ലാത്ത ജഗത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു. അതിനടുത്ത വ്യത്യാസം. എന്ന് പറയുന്നു, ബ്രഹ്മജ സർവജ്ഞം സർവശക്തി സർവജ്ഞനും സർവശക്തിമാനുമായിരിക്കുന്ന ആ ബ്രഹ്മം ജഗതത്വത്തെ സ്ഥിതി നാശ കാരണം. അതാണ് ഈ മിഥ്യയായിരിക്കുന്ന ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. സംഖ്യന്മാരുടെ സിദ്ധാന്തം തന്നെയാണ് പറയുന്നത്. ഓ, ശ്രോതാവിന് ഉണ്ടാകുന്ന എന്താണ്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്, പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. ആ രീതിയിൽ പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പരമാർത്ഥ തത്വ ബോധമുണ്ടാകുന്നത്. മറിച്ച് ഞാൻ വൈശേഷികന്മാരും മറ്റും പറയുന്ന പോലെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന ബോധം ജഗത്തിന്റെ വൈചിത്രത്വത്തെക്കുറിച്ചായിരിക്കും. സത്യമായിരിക്കുന്ന ജഗത്തിന്റെ നാനാത്വത്തെക്കുറിച്ചാണ് ബോധമുണ്ടാകുന്നത്. അതാണ് ഈ ജഗത്തിനെ സത്യമായി കൊണ്ടുകൊണ്ട് ഈ ജഗത്തിന്റെ കാരണത്തെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ എത്തിച്ചേരുന്ന എന്താണ്? ഈ നാനാത്വ രൂപത്തിലുള്ള ജഗത്തിന്റെ അനന്തമായ വൈചിത്രങ്ങളെ കുറിച്ചായിരിക്കും. ഒരിക്കലും അയാളുടെ ഉള്ളിൽ ഏകത്വ ബുദ്ധി ഉണ്ടാകത്തില്ല. ഏകത്വ ബുദ്ധി ഉണ്ടാവണമെങ്കിലോ അങ്ങനെയല്ല ഗ്രഹിക്കേണ്ടത്, പരമാർത്ഥ തത്വമായി തന്നെ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് പ്രധാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നൈയായികന്മാർ പറയുന്ന പരമാണുവിനെ കുറിച്ചോ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്താലും ശരി, ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം ആത്യന്തികമായി സംഭവിക്കുന്നത് പരമാർത്ഥ ബോധമാണ്. അതാണ് ഇവിടുത്തെ വിശേഷത. അതുകൊണ്ട് സാംഖ്യസിദ്ധാന്തത്തെ ചർച്ച ചെയ്യുന്നുണ്ട്, ദോഷമൊന്നുമില്ല. സാംഖ്യാദേയസ്തു പരിനിഷ്ഠിതം വസ്തു പ്രമാണനിരഗമ്യം ഏവേരി മന്യമാനാഹ പ്രധാനാദീനി കാരണാന്തരാണി അനുമീമാനാഹ തത്പരതയാ ഏവ വേദാന്തവാക്യാനി യോജയന്തി. സംഖ്യന്മാർക്കും മറ്റും പറ്റിയിരിക്കുന്ന തകരാറെന്താണ്? തർക്കികന്മാരായാലും ശരി സംഖ്യന്മാരായാലും ശരി, അവരെല്ലാം ബുദ്ധിയുള്ളവരാണ്. അവർക്ക് എന്തൊക്കെയാണ് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള പ്രമാണങ്ങളെന്നറിയാം. പ്രത്യക്ഷം ഒരു പ്രമാണമാണ്, അനുമാനം ഒരു പ്രമാണമാണ്, ശബ്ദം ഒരു പ്രമാണമാണ്. ഇതിൽ നിന്നാണോ ബോധമുണ്ടാകുന്നതെല്ലാം അവർക്കറിയാം. പക്ഷെ തകരാറെന്താ പറ്റിയത്? പരമാർത്ഥമായ വസ്തു അത് തന്റെ സ്വരൂപമാണെന്ന് അവരറിയുന്നില്ല. ഇപ്പോൾ പരമാർത്ഥമായിരിക്കുന്ന വസ്തു തന്റെ സ്വരൂപമാണെങ്കിൽ അതിനെങ്ങനെ അറിയും? സ്വാനുഭവത്തിലൂടെ തന്നെ അറിയും. തന്റെ തന്നെ ആന്തരികമായ അറിവുകൊണ്ട് തന്നെ അറിയും പരമാർത്ഥത്തെ. എന്തുകൊണ്ട്? സ്വരൂപമായതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിയുന്നതിന് സ്വാത്മനിഷ്ഠമായ അറിവ് മാത്രം മതി, മറിച്ച് അനുമാനവും മറ്റും ആവശ്യമില്ല. ഊഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുമാനം ഭാവന ഇതിലൊന്നും ആവശ്യമില്ല. എവിടെയാണ് നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാതെ വരുന്നത്? അവിടെയാണ് നമ്മൾ ഭാവനയിൽ പോകുന്നത്, കൽപ്പന ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അവിടെ അനുമാനിക്കുന്നു ഇങ്ങനെ ആയിരിക്കും. അവിടെ ജഗത് സൃഷ്ടി, ജഗത്തിൽ എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു, ശരി, പ്രധാനമാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഈ ജഗത്തിനെ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനത്തെ ഊഹിക്കേണ്ടി വരും. അതാണ് അനുമാനം എന്ന് പറയുന്നത്. അവർ പറയുന്നു ഈ പ്രധാനം സത്യം തന്നെയാണ്. സംഖ്യന്മാർ പറയുന്നതാണ് പ്രധാനം സത്യം തന്നെ. പക്ഷേ ഈ ജഗത്തിന്റെ കർത്താവായി പ്രധാനത്തെ അനുമാനത്തിലൂടെ അംഗീകരിക്കുന്നു. കാരണം ഇങ്ങനൊന്നും ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം ഉണ്ടായിരിക്കുന്നു. ആ കാരണമെന്ന് പറയുന്നത് അചേതനമായ പ്രധാനമാണ്. ഇതിങ്ങനെ പ്രധാനത്തെ സത്യമായി സ്വീകരിക്കുകയും ആ പ്രധാനത്തെ അനുമാനത്തിലൂടെ കാണുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന പോലെ ആദ്യം അവരെന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തെ സത്യമായി കാണും. സത്യമായി കണ്ടിട്ട് ഇതിന് കാരണമായ ഒരു സത്യത്തെ കണ്ടുപിടിക്കുന്നു. ആ സത്യത്തിൽ നിന്നാണ് ഈ സത്യം ഉണ്ടായത്. അതിനവരെന്തെങ്കിലും പേരിടും, എന്തെങ്കിലും ഒരു തീറിയുന്നോ മറ്റോ പേരിടും. ഇന്ന തത്വത്തിൽ നിന്ന് ഈ തത്വം ഉണ്ടായിരിക്കുന്നു, കേവല ഊഹാപോഹമാണ്. ഇന്നത്തെ ആൾക്കാരും അത് തന്നെ ചെയ്യുന്നു, സംഖ്യന്മാരും അത് തന്നെ ചെയ്യുന്നു. അനുമാനത്തെ ആശ്രയിക്കുന്നു എന്നർത്ഥം. സത്യം സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കെ, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കെ, സത്യം സ്വയം പ്രകാശിച്ചിരിക്കെ, സത്യത്തിന് പ്രമാണമായി ബാഹ്യമായി ഇതിനും സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. സത്യത്തിനെന്താ പ്രമാണം? സത്യം തന്നെയാണ്. സൂര്യനെന്താ പ്രമാണം? സൂര്യന്റെ പ്രകാശം തന്നെയാണ്. ആ പ്രകാശം എന്താണ്? സൂര്യൻ തന്നെയാണ്. അതുപോലെ ഈ തത്വം, പരമാർത്ഥമായ തത്വത്തിന് എന്താണ്? സ്വാനുഭവം തന്നെ. ഞാൻ അറിയുന്നു ഞാൻ സത്യമായി, ഞാൻ അറിയുന്നു എന്നെ സത്യമായി, എന്നെ പരമാർത്ഥമായി, എന്റെ അറിവ് തന്നെയാണ് അവിടെ പ്രമാണമായിരിക്കുന്നത്. സംഖ്യന്മാർക്കത് മനസ്സിലാകുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? സംഖ്യാദേശു പരിനിഷ്ഠിതം വസ്തു പ്രമാണാന്തരഗമ്യമേവ. അവർ പ്രധാനത്തെയും മറ്റും സത്യമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ അനുമാനത്തിലൂടെയും മറ്റും ഊഹിച്ച് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അദ്വൈതവുമായിട്ടുള്ള വ്യത്യാസം. അദ്വൈതി എന്താണ് പരമാർത്ഥമെന്നറിയുന്നു, ആ പരമാർത്ഥം തന്റെ സ്വരൂപമെന്നറിയുന്നു, അതിന് പ്രമാണം എന്താണ്? അനുഭവം തന്നെയാണ്. പറയുന്നു അനുഭവം ഉണ്ടല്ലോ, അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി പ്രമാണത്തെയല്ലേ എന്ന് ചോദിക്കും. പിന്നെ അനുഭവം എന്നങ്ങനെ പറയാൻ പറ്റും? ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? അനുഭവമാണ്. ആരുടെ അനുഭവം? വക്താവിന്റെ അനുഭവം. വക്താവിന്റെ അനുഭവമായിരിക്കുന്ന ശ്രുതിയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവം തന്നെയാണ്. ആത്യന്തികമായി പരമാർത്ഥത്തിന് പ്രമാണമായിരിക്കുന്ന സ്വാനുഭവം തന്നെയാണ് സ്വന്തം അറിവ്. അതാണ് ബ്രഹ്മം സത്യമാണ്, താൻ സത്യമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്തനാണ് എന്നല്ല, സ്വയം സ്വന്തം അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഒരാളെ നിശ്ചയിക്കുന്നത്. ആ അറിവ് വക്താവിന്റെ അറിവായിരിക്കുമ്പോൾ അതിന് ശ്രുതി എന്ന് പറയും. ശ്രോതാവിന്റെ അറിവായി വരുമ്പോൾ അതിന് അനുഭവം എന്ന് പറയുന്നു. അങ്ങനെ കടന്നു വരുന്നതുകൊണ്ടാണ് അതിന് ശ്രുതി എന്ന് പറയുന്നത്. വക്താവിനെ സംബന്ധിച്ച് അത് അനുഭവം തന്നെ, പക്ഷെ അത് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നു. പറയുന്നു അതിന് ശ്രുതി എന്ന് പറയുന്നു. പക്ഷെ ഇതങ്ങോട്ട് സംഖ്യനെ പിടികിട്ടുന്നില്ല. സംഖ്യൻ പറയുന്ന എന്താണ്? അങ്ങനെ സത്യമായ വസ്തു പരിനിഷ്ഠിതമായ വാസ്തവത്തിൽ നിലനിൽക്കുന്നതായതാണ് ഈ പ്രധാനം. അത് പ്രമാണാന്തരഗമ്യം, അത് അനുമാനത്തിലൂടെയാണ് അറിയുന്നത് എന്ന് പറയുന്നു. മന്യമാന പ്രധാനാദീനി കാരണാന്തരാണി അനുമിമാനാഹ. പ്രധാനാദികളെ അവരെ സ്വീകരിക്കുന്നു, മറ്റ് കാരണങ്ങളെ സ്വീകരിക്കുന്നു. പ്രധാനം മഹത്വത്വം അഹന്തത്വം അവർ സ്വീകരിച്ചിരിക്കുന്ന അതൊക്കെയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകുന്നു. പ്രധാനത്തിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി അവർ പറയുന്നു. ജഗത്തിന് ഈ അനന്തമായ പുരുഷന്മാര് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിന് കാരണമായി ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് മഹത്ത് എന്ന് പറയുന്ന തത്വം. ആ മഹത്ത് എന്ന് പറയുന്ന തത്വത്തിന്റെ ഒരു അംശമാണ് തന്റെ ഉള്ളിൽ ബുദ്ധിയായിരിക്കുന്നത്. തന്റെ ബുദ്ധിയല്ല മഹത്വത്വം എന്ന് പറയുന്നത്. അത് ഈ സമഷ്ടി പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്ന ഒരു തത്വം. എന്താ അതിനങ്ങനെ മഹത്വം എന്ന് പറയുന്നത്? പറയുന്നു, ഏതൊരു തത്വത്തിൽ നിന്നാണോ അഹം എന്ന് പറയുന്ന ഒരു തത്വം പ്രകടമായത്, ആ തത്വമാണ് മഹത്വം. നേരിട്ട് പ്രകൃതിയിൽ നിന്ന് അഹന്തത്വം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ആ പ്രകൃതി എന്ന് പറയുന്നത് സാമ്യാവസ്ഥയിലിരിക്കുകയാണ്, സൃഷ്ടിക്കുന്നു. ഗുണപ്രധാന ഭാവം കൂടെ അതേ സത്വം രജസ് തമസ് ഇങ്ങനെ ഏകരൂപത്തിലിരിക്കുകയാണ്, സുഷുപ്തി പോലെ. അവിടെ നിന്ന് സൃഷ്ടി ആരംഭിക്കുന്നു, സൃഷ്ടി തുടങ്ങണം. ആ പ്രധാനത്തിൽ അതിനു വേണ്ടിയിട്ട് ഒരു തത്വം ഉണ്ടായി, സമഷ്ടി മഹത്വത്വം. അതിൽ നിന്നെന്തുണ്ടായി? അഹന്തത്വം ഉണ്ടായി. അഹന്തത്വത്തിൽ നിന്നാണ് പിന്നീട് വരുന്ന സൃഷ്ടികളല്ല, അതിന് പല കാരണങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയുണ്ടായി? ഏകാദശി ഇന്ദ്രിയങ്ങളുണ്ടായി. അല്ല, എന്റെ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായെന്നല്ല സംഗം പറയും. ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ഒരു തത്വം അഹന്തത്വം എന്ന് പറയുന്നു. അഹന്തത്വത്തിൽ നിന്ന് ഏകാദശി ഇന്ദ്രിയങ്ങളുണ്ടായി, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, 11 ഇന്ദ്രിയങ്ങളുണ്ടായി. അതോടൊപ്പം ഉണ്ടായി തന്മാത്രകളും ഉണ്ടായി. പതിനൊന്നും 5, 16 അതിൽ നിന്നുണ്ടായി. ആ തന്മാത്രകളിൽ നിന്ന് വീണ്ടും ഉണ്ടായി 5 സ്ഥൂലഭൂതങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ സാങ്കേതന്മാരെന്താ പറയുന്നത്? പരിണാമം സംഭവിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലുള്ള പ്രകൃതിയിൽ നിന്ന് പരിണാമം സംഭവിച്ചു. പക്ഷേ പരിണാമം അല്ലല്ലോ ഇവിടെ ഇവിടെ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ സൃഷ്ടി. ഒന്ന് പ്രധാനം, മറ്റൊന്ന് മഹന്തത്വം, പിന്നെ അടുത്തൊന്ന് അഹന്തത്വം. അതിൽ നിന്ന് ഏകാദശ ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, സൃഷ്ടി. ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന കല്ലും മണ്ണും മരവും പക്ഷി മൃഗ ശരീരങ്ങൾ ഇതെല്ലാമോ? ഇതൊന്നും കേവലം പഞ്ചഭൂതം മാത്രമല്ലല്ലോ. അതിനവരെന്താ പറയുന്നത്? ശരിക്ക് പരിണാമം എന്ന് പറയുന്നത് തത്വാന്തര പരിണാമം. അതാണ് തത്വാന്തര പരിണാമം എന്ന് പറഞ്ഞാൽ, ആദ്യം സത്വം രജസ് തമസ് അങ്ങനെ ഏകരൂപത്തിലിരുന്നു, അവിടെ നിന്നൊരു വേറൊരു തത്വം പ്രകടമാവുകയാണ്. അത് തന്നെ അല്ല, അതിനെ ആശ്രയിച്ചിട്ടാണ്, അതാണ് അതിന്റെ ഉപാദാനമെങ്കിലും മറ്റൊരു രൂപത്തിൽ പ്രകടമാകുന്നു. ഒരാൾ വേഷം കെട്ടി മറ്റൊരു വേഷത്തെ ധരിക്കുന്നത് പോലെ എന്തായി പ്രകടമായ അവിടെ മഹത്തത്വം. പിന്നെ ഒരു തത്വാന്തര പരിണാമം സംഭവിക്കുന്നു, അഹന്തത്വം. അതിൽ നിന്ന് വേറിട്ട് തത്വാന്തരമായ വേറെ സംഭവിക്കുന്നു, എന്താണ്? ഏകാദശ ഇന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ. അതിൽ നിന്ന് ആ പഞ്ചതന്മാത്രകളിൽ നിന്ന് തത്വാന്തരമായി പരിണമിക്കുന്നു സ്ഥൂലഭൂതങ്ങൾ. എന്നുവെച്ചാൽ ഇതിന് സമാനതകളുണ്ടെങ്കിലും ഇതെല്ലാം വേറെ വേറെയാണ്. ഈ കാണുന്ന സ്ഥൂലഭൂതങ്ങളെപ്പോലെയല്ല തന്മാത്രകളും. അങ്ങനെ പരിണാമം സംഭവിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഒന്ന് മൂലപ്രകൃതി, അല്ലെങ്കിൽ പ്രധാനം. അതിനെക്കുറിച്ച് അവരെന്താ പറയുന്നത്? മൂലപ്രകൃതി അപകൃതി. മൂലപ്രകൃതി വികാരപ്പെടാതിരിക്കുന്ന ആ അവസ്ഥയാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതിന് വികാരം സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ. അതെപ്പോഴും കേവലം കാരണരൂപത്തിലിരിക്കുന്നു, വികൃതിയായിരിക്കുന്നില്ല, കാര്യരൂപത്തിലിരിക്കുന്നില്ല. ആണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത് പ്രകൃതി വികൃതയഹ സപ്ത, സംഖ്യന്മാർ പറഞ്ഞു. പ്രകൃതി വികൃതി ഭാവത്തിൽ 7 ഇരിക്കുന്നു, കാരണമായും കാര്യമായും ഇരിക്കുന്നു. എങ്ങനെ? മഹത്വത്തെ എടുക്കാതെ പ്രധാനത്തിൻ്റെ കാര്യമാണ്, അഹന്തയുടെ കാരണമാണ്. അഹന്തത്വത്തെ എടുക്കുക, അത് മഹത്വത്തിൻ്റെ കാര്യമാണ്, എന്നാൽ ഏകാദശ ഇന്ദ്രിയങ്ങളുടെയും തന്മാത്രകളുടെയും കാരണമാണ്. അത് 2. ഇനി തന്മാത്രകളെ എടുക്കുക, അത് അഹന്തത്വത്തിന്റെ കാര്യമാണ്, എന്നാൽ സ്ഥൂലഭൂതങ്ങളുടെ കാരണമാണ്. ഇപ്പൊ സപ്ത ഏഴെണ്ണം ഏതൊക്കെ? മഹത്തത്വം, അഹന്തത്വം, പഞ്ചതന്മാത്രകൾ. അത് പ്രകൃതി വികൃതി ഭാവത്തിലിരിക്കുന്നു. പിന്നെ പറയുന്ന ഷോഡശകസ്തു വികാരം. പിന്നെ പതിനാറ് തത്വങ്ങൾ കേവലം വികാരമായി തന്നെ ഇരിക്കുന്നു, എന്നുവെച്ചാൽ അത് കാരണമാകുന്നില്ല. അതിൽ നിന്ന് മുമ്പ് പറഞ്ഞതായ തത്വാന്തര പരിണാമം സംഭവിക്കുന്നില്ല. ഇതൊക്കെ ഏകാദശ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, പിന്നെ സ്ഥൂലഭൂതങ്ങൾ, അതിൽ നിന്ന് തത്വാന്തരമായി പരിണാമം സംഭവിക്കുന്നില്ല. ന പ്രകൃതി വികൃതി പുരുഷ. ഇനി ഒരാളുണ്ട് പുരുഷൻ, അതൊന്നിനും കാരണവുമല്ല, അതൊന്നിൻ്റെയും കാര്യവുമല്ല. അതാണ് പുരുഷൻ. അദ്വൈതി പറയുന്ന പോലെ ബ്രഹ്മം ഒന്നിനും കാരണവുമല്ല, ഒന്നിനും കാര്യവുമല്ല എന്ന് പറയും. പരമാർത്ഥത്തിൽ കാര്യകാരണങ്ങളെ എല്ലാം അവിടെ ഉപാധികളെ കൊണ്ട് കൽപ്പിക്കുന്നതാണെന്ന് പറയും. അതുപോലെ എന്താണ് ഇവിടെ 25 തത്വങ്ങളെക്കുറിച്ച് പറയുന്നു. പുരുഷൻ ഉൾപ്പെടെ സംഖ്യന്മാർ പറയുന്നു. അതിൽ എന്താണ് കേവല പ്രകൃതിയായിരിക്കുന്നത്, കാര്യം അല്ലാതെ ഇരിക്കുന്ന സത്യമായ വസ്തുവാണ് പ്രധാനം. അത് അവർ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു. കാരണം അത് അതീന്ദ്രിയമാണ് പ്രധാനം. നമ്മളിവിടെ ഈ പറയുന്ന തത്വാന്തര പരിണാമങ്ങളെ കാണുന്നുള്ളൂ. ഇവിടെ പഞ്ചഭൂതങ്ങളെ കാണുന്നു, എന്നാൽ തന്മാത്രകളെ കാണുന്നില്ല. ഏകാദശി ഇന്ദ്രിയങ്ങളെ കാണാൻ പറ്റുന്നില്ല, അതിന്റെ കാര്യങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ. അത് അതീന്ദ്രിയമായിരിക്കുന്നു. അഹം തത്വവും മഹത്തത്വം ഒന്നും എല്ലാം അതീന്ദ്രിയമായിരിക്കുന്നു. കാരണം അത് സമഷ്ടി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചെറിയ ബുദ്ധി അഹന്തയൊന്നുമല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഹന്തയിൽ നിന്ന് ഏകാദശി ഇന്ദ്രിയങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തമാശയായി. അങ്ങനെ അറിയാതെ ആൾക്കാർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതല്ല, ഇത് സൃഷ്ടിയുടെ തത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം അതീന്ദ്രിയ കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ഈ പരിമാണങ്ങൾ, പരിണാമങ്ങളെല്ലാം നമുക്ക് അത് നാമരൂപാത്മകമായി വരുമ്പോൾ നമുക്കതെല്ലാം പ്രത്യക്ഷമായിരിക്കും. അതുകൊണ്ട് ആ തത്വങ്ങൾ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു. അപ്പൊ ഈ കാണുന്ന ഇതെല്ലാം ജഡമാണ്, മുമ്പ് കാണുന്ന വസ്തുക്കൾ. അതുകൊണ്ട് ഇതിന് ജഡമായ ഒരു കാരണം കാണും, ഉണ്ടായിരിക്കണം എന്നിങ്ങനെ അനുമാനത്തിലൂടെ അവര് ശ്രദ്ധിക്കുന്നു. അതാണ് സംഖ്യാതേസ്തു. അത് സംഖ്യാതി തർക്കികന്മാരും അങ്ങനെ തന്നെ ഇതിനെല്ലാം കണ്ടുകൊണ്ട് ഇതിനൊരു കാരണത്തെ അവർ അനുമാനിക്കുന്നു. പരിനിഷ്ഠിതം വസ്തു, സത്യവസ്തു. അവരുടെ സത്യവസ്തു എന്താണ്? ബ്രഹ്മമുള്ള പ്രധാനം പ്രമാണാന്തര ഗമ്യമേവ. അവർ പറയുന്നത് അനുമാനത്തിലൂടെയാണ് അതറിയേണ്ടത്. ഇത് മന്യമാനാഹ പ്രധാനാദി കാരണാന്തരാണി. പ്രധാനം തുടങ്ങിയ കാരണാന്തരങ്ങൾ മറ്റു കാരണങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞത് പ്രധാനം പ്രകൃതി. പിന്നെ അതിൽ നിന്നുണ്ടായ മഹത്വത്വം, അഹന്തത്വം, പിന്നെ അതിൽ നിന്നുണ്ടായ ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞത്. അനുമിമാനാഹ, അവരതിനെ അനുമാനിക്കുന്നവരായിരിക്കുന്നു, അവരതിനെ അനുമാനിക്കുന്നു. തത്പരദേവ വേദ എന്താ വാക്യാന് യോജയന്തി. അവർ പറയുന്നു ഉപനിഷത്തിലെല്ലാം പറയുന്ന ഈ കാര്യമാണ്, അല്ല നിങ്ങളെ നിർഗുണവും നിരാകാരവും അദ്വയുമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നു. അവിടെ ഒരു സിദ്ധമായ സത്യമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അതീന്ദ്രിയമായ പ്രകൃതിയെക്കുറിച്ചാണ്. ആ പ്രകൃതിയുടെ കാര്യമല്ലേ നിങ്ങൾ കാണുന്നത്? ഇവിടെ പുരുഷന്റെ കാര്യം എന്താ നിങ്ങൾ കാണുന്നത്? പ്രകൃതിയുടെ പരിണാമരൂപത്തിലുള്ള ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെല്ലാം അനുഭവിക്കുന്നു. അതിനെ അനുഭവിക്കുന്നതിനുള്ള കർണങ്ങൾ എന്ന് പറയുന്നത് ആ പ്രകൃതിയുടെ പരിണാമമല്ലേ? അതിന്റെ അനുഭവമായി വരുന്ന ബുദ്ധി എന്ന് പറയുന്നത് പ്രകൃതിയുടെ പരിണാമമല്ലേ? പ്രകൃതിയുടെ പരിണാമമല്ലാതെ ഇവിടെ എന്താണ് കാണാൻ കിട്ടുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപനിഷത്തുകളിലെല്ലാം പറയുന്ന ഈ പ്രകൃതിയെക്കുറിച്ചാണ് എന്നാണ്. ഇന്നത്തെ ഭൗതിക ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെയാണ്. എല്ലാം പ്രകൃതിയാണ്, പ്രകൃതിയിൽ നിന്നാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അല്ല, പ്രകൃതിക്ക് അപ്പുറം അങ്ങനെ ഒരു ബ്രഹ്മം അങ്ങനെയൊന്നുമില്ല എന്നാണ്. സർവേഷു വേദാന്തവാക്യേഷു സൃഷ്ടിവിശേഷു അനുമാനേനൈവ കാര്യേണ കാരണം ലക്ഷയിഷിതം. അവരെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാ വേദാന്ത വാക്യങ്ങളിലും അവരുടെ സൃഷ്ടി വിഷയമായ വേദാന്ത വാക്യങ്ങൾ, തദൈക്ഷത ബഹുസ്യം പ്രജായിത ഈക്ഷത പ്രാണം അസൃജത, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന വേദാന്ത വാക്യങ്ങളാണ്. അനുമാനേനൈവ കാര്യേണ കാരണം, അനുമാനമാകുന്ന കാര്യത്തിലൂടെ കാരണത്തെ ബോധിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ചർച്ചയ്ക്ക് ആശ്രയിച്ചിരിക്കുന്നത് ഉപനിഷത് വാക്യങ്ങളാണ്. ഉപനിഷത് വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത്, ഈ വാക്യങ്ങളെന്ന് പറയുന്നത് ഓരോ ഋഷിമാരുടെ അനുഭവങ്ങളെ അവർ വെളിപ്പെടുത്തിയാണ്. ഒരാൾ അതിൻ്റെ അനുഭവത്തെ, തൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുമ്പോൾ അനുഭവത്തിന് നേരിട്ട് വെളിപ്പെടാൻ പറ്റില്ല. അനുഭവത്തിന് വെളിപ്പെടണമെങ്കിൽ ശബ്ദമെന്ന് പറയുന്ന ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പം ശബ്ദമെന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അനുഭവത്തെ വെളിപ്പെടുത്തുമ്പോൾ കേൾക്കുന്നവൻ്റെ ശബ്ദാർത്ഥ ധാരണ അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് ബോധ്യമാകുന്ന വേറൊരു കാര്യമായിരിക്കും. പറയാറില്ലേ, നമ്മളൊന്ന് പറയുന്നു, അയാൾ കേട്ട് വേറൊന്നും. കാരണം വക്താവിൻ്റെ ശബ്ദ താത്പര്യജ്ഞാനം അതനുസരിച്ച് ആ ശബ്ദത്തിലൂടെ ആ താല്പര്യത്തെ വെളിപ്പെടുത്തുമ്പോൾ ആ ശബ്ദ താല്പര്യജ്ഞാനത്തോടുകൂടി ശ്രോതാവിൻ്റെ ശബ്ദ താല്പര്യജ്ഞാനം യോജിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെടുന്ന മറ്റൊന്നായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഋഷി തത്വവിനെ നടന്ന് വെളിപ്പെടുത്തി. ഒരാൾ അതിനെ ധരിച്ചത് പരമാർത്ഥം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രധാനവും ധരിച്ചു. കാരണം അയാളുടെ ശബ്ദ താല്പര്യജ്ഞാനം അങ്ങനെയാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ ജീവന്മാർ വേറെ വേറെയാണ്, അവരുടെ ബുദ്ധി വേറെ വേറെയാണ്, അവരുടെ സംസ്കാരങ്ങൾ വേറെ വേറെയാണ്, അവനവൻ്റെ സംസ്കാരമനുസരിച്ച് അതിനെയൊക്കെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളും തത്വത്തെ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ബോധിക്കുന്നത് തത്വം തന്നെയാവണമെന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിക്കേണ്ടി വരുന്നത്. ആ ഞാൻ മുമ്പ് ധരിച്ച് ഇങ്ങനെയാണ്, ഇപ്പോൾ ശരിയാണ്. എന്തുകൊണ്ട്? എൻ്റെ ബുദ്ധി തത്വത്തെ ഗ്രഹിക്കേണ്ട എൻ്റെ ബുദ്ധി, എൻ്റെ താത്പര്യ ബോധം അതെല്ലാം വേറെയാണ്, ഗുരുവിൻ്റേതല്ല. അതുകൊണ്ട് തത്വത്തെ നേരിട്ട് വാസ്തവത്തിൽ ഗുരു ബോധിപ്പിച്ചാലും ശിഷ്യൻ അതുപോലെ ഗ്രഹിക്കണമെന്നില്ല. ഇവിടെ അതിന് സംഭവിച്ച് ശ്രുതി നേരിട്ട് തത്വത്തെ വെളിപ്പെടുത്തുന്നു, പക്ഷേ കേൾവിക്കാർ പലതരത്തിൽ ധരിക്കുന്നു. അങ്ങനെ ധരിച്ച ഒരു കൂട്ടരെയാണ് ഇവിടെ സാഖ്യന്മാരെന്ന് പറയുന്നു. അവർ പറയുന്നു എന്താണോ പ്രധാനമാണ്, പ്രധാന പുരുഷ സംയോഗ നിത്യാനുമേയ ഇനി സംഖ്യ മന്യന്തി. ഈ വേദാന്തമെല്ലാം അവർ വളരെ കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് പ്രധാനം പുരുഷം ഇവയുടെ സംബന്ധം. ഇതെല്ലാമാണ് ഇവിടുത്തെ പരിനിഷ്ഠിതമായ സത്യമായ കാര്യങ്ങൾ. ഇതെല്ലാം അനുമാനത്തിലൂടെ അറിയണം. ഇതാണ് പുരുഷത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ മനസ്സിലാകുന്നു. കാരണം പുരുഷൻ നിർഗുണനായിരിക്കുന്നു, പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതിയിരിക്കുന്നു, അവരങ്ങനെ അടുത്തിടത്തിരുന്നിട്ട് കാര്യമില്ല. ഈ രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടാകുന്നു. ആ ബന്ധമുണ്ടാകുമ്പോഴാണ് അവിടെ പ്രകൃതിയിൽ പ്രവൃത്തി ഉണ്ടാകുന്നത്. ആ പ്രവൃത്തിയാണ് പുരുഷന് ബന്ധനത്തെ കൊടുക്കുന്നത്. അതേ പ്രവൃത്തി തന്നെയാണ് പുരുഷന് അപവർഗത്തെ, മോക്ഷത്തെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രവർത്തിക്കുന്നതിന് വേണ്ടി പരസ്പരം ഇവരെ തമ്മിലുള്ള ബന്ധം, അതിനാണ് സംയോഗം എന്ന് പറയുന്നത്. അതൊരു സത്യമാണ്, പുരുഷൻ സത്യമാണ്, പ്രകൃതി സത്യമാണ്, രണ്ടും തമ്മിലുള്ള സംയോഗം സത്യമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളാണ് ശ്രുതി പറയുന്നത്. അത് നിങ്ങൾക്ക് അനുമാനത്തിലൂടെ അറിയാം. നിത്യ അനുമേയ ഇതി സംഖ്യാഹമന്യന്തേ. അവരോടാണ് അദ്വൈതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നത്. സംഖ്യന്മാരോട് എന്ന് പറഞ്ഞാൽ അതല്ലോ പഴയ സംഖ്യന്മാരോട്. ഇന്ന് നമ്മുടെ ബുദ്ധിയാണ് പഠിപ്പിക്കുന്ന ഏതൊരു ബുദ്ധിയാണോ നീ കാണുന്ന ഇതെല്ലാം സത്യമാണെന്ന് ധരിച്ചിരിക്കുന്നത്. നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം സത്യമാണെന്ന് ധരിച്ചിരിക്കുന്ന നമ്മുടെ ബുദ്ധിയോട് തന്നെയാണ് പറയുന്നത്. അല്ല, അത് ഞാൻ ധരിച്ചു കഴിഞ്ഞു, നേരത്തെ തന്നെ ഞാൻ ധരിച്ചു കഴിഞ്ഞു എന്താണ് പരമാർത്ഥം എന്നതാണെന്ന്. ശരി, നീ അത് ധരിച്ചു, പരമാർത്ഥം ഇന്നതാണ് ധരിച്ചു, പക്ഷേ പ്രപഞ്ചത്തിലുള്ള ശരീരത്തിലുള്ള നിന്റെ സത്യത്വ ബുദ്ധി നശിച്ചോ എന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ധരിച്ചു, പക്ഷേ ശരീരത്തിലുള്ള സത്യത്വ ബുദ്ധി പോയോ? പോയില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ആ ബുദ്ധി പോകുന്നില്ല കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ധാരണ ദൃഢമല്ല. മറിച്ച് ദൃഢമായിരിക്കുന്ന എന്താണ്? ശരീരത്തിലുള്ള ബുദ്ധിയാണ്, ദേഹാത്മബുദ്ധിയാണ്. അത് ദൃഢമായിരിക്കുന്ന എങ്ങനെ പോകും? അത് പോകണമെങ്കിൽ എന്ത് വേണം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ദൃഢബുദ്ധി കൊണ്ട് ശരീരോഹം എന്നുള്ള ബുദ്ധി ശിഥിലമാകണം, എന്നാലേ നഷ്ടപ്പെടുത്തുള്ളൂ. അത് അസത്യമാണെന്നുള്ള ബോധ്യം വരണം, ബാധ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് സാഖ്യന്മാരെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ബോധിപ്പിക്കുന്നു അങ്ങനെയല്ല, ശ്രുതിയുടെ താല്പര്യത്തെ ശരിയായി ധരിക്കുക. ഇവിടെ പരമാർത്ഥമായിരിക്കുന്നത് പ്രധാനമല്ല, പുരുഷനാണ് സൃഷ്ടിച്ചത്, പുരുഷനാണ് പ്രധാനമല്ല. അതുകൊണ്ട് പ്രധാന പുരുഷ സംയോഗം എന്ന് പറയുന്ന മൂന്ന് സത്യത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പുരുഷനെന്ന് പറയുന്ന ഏകമായ തത്വം മാത്രം അതിൽ കൽപ്പിതമായിരിക്കുന്നു. പ്രകൃതി പുരുഷ സംയോഗവും പുരുഷന്റെ മോക്ഷ അപവർഗ ബന്ധ അപവർഗങ്ങളുമെല്ലാം ഇക്കാര്യ സാഖ്യന്മാർക്ക് മാത്രമല്ല ഈ തരാർ പറ്റിയിരിക്കുന്നത്. കാണാദാസ്തു ഏതേഭ്യയോ വാക്യേഭ്യ ഈശ്വര നിമിത്ത കാരണം അനുമിമത്തെ. കുറച്ചുകൂടി പുരോഗമിച്ച് കാണാതന്മാരെ, കണാദന്റെ അനുയായികൾ, കണാദൻ ഗൗതമൻ കണത്തെക്കുറിച്ച് പറഞ്ഞവൻ, അതാണ് അത്രയും ചിന്തിച്ചു ഈ കാണുന്ന ഇതിൻ്റെയൊക്കെ പൊടി, ഒരു ചെറിയ പൊടി, ഒരംശം, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് കണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കണാദനെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എപ്പോഴും കാണുന്നവിടത്തെല്ലാം പറയുകയാണ്. അതുകൊണ്ട് ആ പേര് തന്നെ വന്നത്. നിങ്ങൾ ധരിക്കുന്നത് പോലെ അല്ല ഇതുണ്ടായിരിക്കുന്നതല്ല, ഇതിൻ്റെ തന്നെ സൂക്ഷ്മാംശത്തിൽ നിന്നാണ്. ഏത് വസ്തു ഇവിടെ സ്ഥൂലമായി അനുഭവപ്പെടുന്നു അതെല്ലാം അതിൻ്റെ തന്നെ സൂക്ഷ്മത്തിൽ നിന്നുണ്ടായെന്നാണ്. അതാണ് അണുസിദ്ധാന്തം എന്ന് പറയുന്നത്. കണാദന്റെ ഇന്നത്തെ അണുസിദ്ധാന്തമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആകാശമൊഴികെ ഉള്ള വായു, അഗ്നി, ജലം, പൃഥ്വി, ഈ നാലെണ്ണം, നാലേ നാലെണ്ണം, ഈ നാലെണ്ണം ഇവിടെ അനുഭവപ്പെടുന്നു. ഈ നാലെണ്ണം അനുഭവപ്പെടുന്നത് ഈ നാലെണ്ണത്തിൻ്റെയും സൂക്ഷ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് അണുസിദ്ധാന്തം. ആ സൂക്ഷ്മം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനും അല്പം കൂടെ ചെറുത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഊഹിക്കാം. അതിനൽപ്പം കൂടെ ഒന്ന് ചെറുതാക്കി നോക്കിക്കഴിഞ്ഞാൽ ആ സൂക്ഷ്മത്തിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അയാൾക്കൊരു പേര് കിട്ടി, കാണാദൻ. ഗൗതമൻ എന്നാണ് യഥാർത്ഥ പേര്. കാണാദൻ എന്ന് പറയുന്ന ഇരട്ട പേരാണ്. ഗൗതമനല്ല, വൈശേഷികൻ. വൈശേഷികൻ എന്ന് പറയുന്നു. വിശേഷികൻ എന്ന് പറയുന്നത് വന്ന പേര്. അത് അവിടെ തന്നെ വിശേഷത്തെക്കുറിച്ചുകൂടി പറഞ്ഞു. കാണാദനെന്നും പേരുണ്ട്. ഗൗതമൻ ന്യായത്തിൻ്റെ ആളാണ്, വേറെ ആളാണ്. ഷോഡശ പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. കണാദൻ വേറെ ആളാണ്, കണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്. കണാദൻ പറഞ്ഞ മറ്റൊരു പേരാണ് വൈശേഷികൻ എന്ന് പറയുന്നത്. അതുപോലെ ഗൗതമൻ, ഗൗതമൻ ന്യായത്തിൻ്റെ ആണ്. ഈ കണാദനെ ചിലയിടത്തൊക്കെ വാത്സ്യായനെന്നും പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ല, അത് ഗൗതമനാണെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഈ കാണാദന്മാരുടെ സിദ്ധാന്തമാണ് വൈശേഷിക സിദ്ധാന്തം. ഗൗതമന്റെ സിദ്ധാന്തമാണ് ന്യായ സിദ്ധാന്തം. രണ്ടും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് തർക്കശാസ്ത്രം. കാണാതെ ന്യായമതങ്ങൾ പൊതുപേരാണ് തർക്കശാസ്ത്രം. ഇപ്പോൾ വൈശേഷികനായ രണ്ടുപേരും ഉദ്ദേശമാണ് പറയുന്നു, കാണാദാസ്തു ഏതേഭ്യവ വാക്യേഭ്യ. അവരും പ്രമാണമായ ശ്രുതിയെ സ്വീകരിക്കുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് അവരെന്താണ് പറയുന്നത്? ഈശ്വരൻ നിമിത്ത കാരണം അനുമിമത്തെ. അവർ ഈശ്വരനെ അനുമാനിക്കുന്നു. അവർ പറയുന്നു ഇതാണ് എന്താണ് ഈ കാണുന്ന പൃഥ്വിയും ആകാശവും ഇതെല്ലാം. ആകാശത്തെ അവർ ഉൾപ്പെടുത്തുന്നില്ല, പൃഥ്വിയും ജനവും സൂര്യനും ചന്ദ്രനും എല്ലാം ഇതിന്റെ പിന്നിലൊരു സൃഷ്ടികർത്താവുണ്ട്, ഒരു നിമിത്തമുണ്ട്. ഏതുപോലെ പാത്രത്തെ, മൺപാത്രത്തെ ഉണ്ടാക്കുന്ന ആ പാത്രം ഉണ്ടാക്കുന്നയാൾ ആ പാത്രത്തെ ഉണ്ടാക്കിയതുപോലെ ഇതിനെ തന്നെ ഒരാൾ സൃഷ്ടിച്ചതാണെന്ന് പറയും. അതാണ് അവരുടെ അനുമാനം. എന്നാൽ ഏതേഭ്യ വാക്യേഭ്യ, പക്ഷെ അതിനവർ ശ്രുതിയെ സ്വീകരിക്കുന്നു. ഈശ്വര നിമിത്ത കാരണം അത് ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്, അല്ലെങ്കിൽ ഈ സൂര്യചന്ദ്രനെ ഒന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല എന്നവർ പറയുന്നു. അനുമീതേ അണൂംശ്ച, എന്തിൽ നിന്നുണ്ടായി? സാഖ്യന്മാർ പറയുന്നു പ്രധാനത്തിൽ നിന്നുണ്ടായി എന്നാണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടായി എന്നാണ്. അവർ പറയുന്ന എന്താണ്? അണുക്കൾ എന്നാണ്. അണൂംശ്ച സമവായി കാരണം, ആ കാരണത്തെ അവർ പറയുന്നു സമവായി കാരണം. അണുക്കൾ എന്ന് പറയുമ്പോൾ വായു, ജലം, അഗ്നി, പൃഥ്വി, ഈ നാലെണ്ണത്തിനേ അണുക്കളുള്ളൂ, വേറെ ഒന്നിനും അണുക്കളല്ല. ഈ അണുക്കളിൽ നിന്ന് ഈ നാല് വസ്തുക്കളുണ്ടായി. ആകാശം നിത്യമാണ്, അണുക്കൾ നിത്യമാണ്, ബാക്കി വരുന്നതിനെന്താണ് ഗുണങ്ങളാണ്, അത് ഗുണിയിൽ പ്രകടമാകുന്നതാണ്, ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തങ്ങൾ. അപ്പോൾ അവർ സമവായി കാരണമായി സ്വീകരിച്ചിരിക്കുന്ന ഈ നാലെണ്ണത്തിൽ അതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി. പക്ഷെ അവരുടെ പ്രത്യേകത എന്താണ്? അവർ ഈശ്വരനെ അംഗീകരിക്കുന്നു, സർവജ്ഞനും സർവശക്തനുമായ. സാഖ്യന്മാർക്കെന്താണ്? സർവജ്ഞനും സർവശക്തനുമായ പ്രധാനം തന്നെ ഈശ്വരൻ, എന്നാൽ അത് ജഡവുമാണ്. ജഡം എങ്ങനെ സർവജ്ഞനും സർവശക്തനവും? അതെല്ലാം ഇനി ചർച്ച ചെയ്യും. അങ്ങനെ അടുത്ത് വരുന്നു. നയായിമാർക്ക് ആ ബുദ്ധിമുട്ടില്ല, അവർ ഈശ്വരനെ സ്വീകരിക്കുന്നു. ആ നയായകന്മാര് വളരെ പ്രാചീന കാലത്ത് സ്വീകരിച്ച ആ ഈശ്വരനാണ് ഇന്നും നമ്മുടെ ഇടയിലൊക്കെ നിൽക്കുന്ന, സജീവമായി നിൽക്കുന്ന ഈശ്വരൻ. കാരണം ഈശ്വരനെ അവർ അത്രമാത്രം അങ്ങോട്ട് ഉറപ്പിച്ചു. അവരുടെ തർക്ക വിതർക്കങ്ങളൊക്കെ കൊണ്ട്, അവരുടെ ബുദ്ധിവൈഭവം കൊണ്ട് അവർ ഈശ്വരനെ അങ്ങോട്ട് സമർത്ഥിച്ചു. ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത രീതിയിൽ ബൗദ്ധന്മാരെയും പിന്നെ ജൈനന്മാരെയും എല്ലാം അവർ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി ഈശ്വരന്റെ അസ്തിത്വത്തെ അവർ ദൃഢമാക്കി വെച്ചു. അതുകൊണ്ടാണ് ഇന്ന് അവരെന്നും പറയുന്നത് ഞങ്ങളാണ് ഈശ്വരനെ ഈ ലോകത്ത് നിലനിർത്തിയിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഈശ്വരനെന്നെ അപ്രത്യക്ഷമായി പോയാൽ ഈശ്വരനെ കുറിച്ച് ആരും പറയാനില്ലെങ്കിൽ പിന്നെ ഈശ്വരനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ലോകത്ത് നിൽക്കും. അതാണ് അവർ പറയുന്നത്. അപ്പം ഈശ്വരനെ നിലനിർത്തിയതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ ഈശ്വരനെ സ്വീകരിച്ചെങ്ങനെ? കേവലം നിമിത്തമായിട്ട്. ഒരു ഈശ്വരൻ എവിടെയോ ഇരുന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ലോകത്തെ സൃഷ്ടിക്കും, സൃഷ്ടിച്ചിട്ട് ഇതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അതാണ് അവർ പറയുന്ന ഈശ്വരൻ. അതിവിടെ സ്വീകാര്യമില്ല. ഏവമന്യേ വിതാർക്കികാഃ വാക്യാഭ്യാസ യുക്യാഭ്യാസ അവഷ്ടംഭാഃ പൂർവക്ഷവാദിനഃ ഉത്തിഷ്ഠന്തി പറയുന്നു. ഇങ്ങനെ ഒരുപാട് താർക്കികന്മാർ കേവലം തർക്കബുദ്ധിയെ മാത്രം ആശ്രയിച്ച് തത്വചിന്തയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് താർക്കികന്മാരെന്ന് പറയുന്നത്. ഒരു വാക്യാഭാസങ്ങൾ എന്ന് വെച്ചാൽ അവർ ശ്രുതിവാക്യങ്ങളെ വളച്ചൊടിക്കുന്നു. ശരിയായ വാക്യമല്ല അതിനാണ് വാക്യാഭാസം എന്ന് പറയുന്നത്. വാക്യം പോലെ തോന്നും എന്നുവെച്ചാൽ അവർ വാക്യത്തിന്റെ അർത്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. യുക്തിയാഭാസം, അവരുടെ യുക്തികൾ യുക്തി പോലെ തോന്നും, വാസ്തവത്തിൽ യുക്തിയല്ല. അപ്പോൾ ആ വാക്യാഭാസത്തെയും യുക്തിയാഭാസത്തെയും അവഷ്ടംഭാഹ ആശ്രയിച്ചുകൊണ്ട് പൂർവപക്ഷവാദിന, അവരെല്ലാം ഇവിടെ പൂർവപക്ഷികളായി സിദ്ധാന്തത്തിന് എതിരായ അഭിപ്രായങ്ങൾ പറയുന്നവരായി നിലനിൽക്കുന്നു. എവിടെ? ഈ പ്രപഞ്ച കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അവരെല്ലാം അതിനെതിരെ ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കെന്താ തത്വത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. പക്ഷേ ആ തത്വത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിനെതിരെ ചോദ്യങ്ങളായി വന്നാൽ അതിന് സമാനം പറയണ്ടേ? അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് ഇവരെല്ലാം അങ്ങനെ ഇവിടെ നിലനിൽക്കുകയാണ്. ഇവരോട് സമാധാനം പറയേണ്ടി വരുന്നു, തത്വത്തെ വെളിപ്പെടുത്തേണ്ടിയും വരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ആ ചർച്ചകളിലെല്ലാം ആ രീതിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് പരമാർത്ഥ തത്വം അല്ലെങ്കിൽ സിദ്ധാന്തം എന്നുള്ള വെളിപ്പെടുത്തും. ആ സിദ്ധാന്തം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഇവർ വരും, അത് ശരിയല്ല. ആരെങ്കിലും ഒരാൾ ഒന്നിച്ചാട്ടെ, സാഖ്യനോ യോഗിയോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും അത് ശരിയല്ല. അപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും ഒരുപക്ഷത്തിന് സമാധാനം പറയുക, സിദ്ധാന്തത്തെ വെളിപ്പെടുത്തുക, ആ രീതിയിലാണ് ഇനി പോകുന്ന മുമ്പോട്ട് പോകുന്ന ചർച്ചകളെന്ന്. അത് ഇത്തരം സംഖ്യം ന്യായം തുടങ്ങിയ കാര്യങ്ങളോട് നമുക്ക് വലിയ പരിചയമില്ലാത്ത, അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. അത് പരിചയമുള്ളവർക്കാണെങ്കിൽ ഇത്രയും സമയം കൊണ്ട് ഈ അധികരണം തീർന്നനെ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവാം, ഇത്രയേ ഉള്ളൂ. പരിചയമില്ലാത്തവരോട് പറയുമ്പോൾ അത് ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. വിശദീകരണം കേൾക്കുമ്പോൾ ചില ഉറക്കം വരും, പക്ഷെ വരെ വഴിയില്ല ഇത് മനസ്സിലാക്കുന്നതിന്. അതുകൊണ്ട് വിശദീകരണം ആവശ്യമായിട്ട് വരും.